ബുക്കിൽ വേറുള്ള വിശ്വമറിവാം മറിവിൽ പ്രവാഹം വേറല്ല വിശ്വം അറിവാം മരുവിൽ പ്രവാഹം. നേരത്തെ പറഞ്ഞ ഉദാഹരണം പറയാണ്. വിശ്വം ഈ പ്രപഞ്ചം അറിവാം മരുവിൽ പ്രവാഹം, അറിവാകുന്ന മരുഭൂമിയിലെ പ്രവാഹം എന്ന് വെച്ചാൽ ജലപ്രവാഹം. ജലം എന്ന് വെച്ചാൽ ശരിക്കുള്ള ജലമല്ല, മരുഭൂമിയിൽ സഞ്ചരിക്കുന്നവർക്ക് അവിടെ വെള്ളമില്ലാത്ത സമയത്തും വെള്ളം ഉള്ളതായി തോന്നും. ആ തോന്നൽ അതാണ് ഇവിടുത്തെ പ്രവാഹം. അങ്ങനെ മിഥ്യയായ ജലപ്രവാഹം എന്ന് പറയാം. അങ്ങനെ ഒരു മിഥ്യയായ ജലപ്രവാഹം, അതുപോലെയാണ് ഈ പ്രപഞ്ചവും മിഥ്യയാണെന്നാണ് പറയുന്നത്. ഇത് അദ്വൈതത്തിൻ്റെ പ്രധാനമായൊരു സിദ്ധാന്തമാണ്. ഈ പ്രപഞ്ചവും മരുഭൂമിയിലെ ജലം അല്ലെങ്കിൽ കാനൽ ജലം എന്ന് പറയും. മരുമരീചിക എന്ന് പറയും ചിലടത്ത്. അതുപോലെ ഈ പ്രപഞ്ചവും മിഥ്യയാണെന്നോ അസത്യമാണെന്നോ എല്ലാം പറയാം. അപ്പോ മരുഭൂമിയിലെ ജലപ്രവാഹം, നമ്മൾ കാണുന്ന ആ ജലം, അവിടെ മരുഭൂമിയല്ല വേറൊന്നുമില്ല, നമ്മൾ വേറല്ല എന്ന് പറയുന്നതാണ്. അവിടെ മരുഭൂമിയേ ഉള്ളൂ, വേറൊന്നുമില്ല, പക്ഷെ വേറെ ജലമുണ്ടെന്ന് നമ്മൾ കാണുന്നു. നമ്മൾ പറഞ്ഞത് അറിവാം മരുവിൽ പ്രവാഹം. ഇവിടെ അറിവാണ് മരുഭൂമിയുടെ സ്ഥാനത്ത്, അറിവ് ജലപ്രവാഹത്തിൻ്റെ സ്ഥാനത്ത് വിശ്വം പ്രപഞ്ചം. ഇപ്പൊ വേറല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം അറിവിൽ നിന്ന് വേറല്ല. ഇതാണ് അദ്വൈതം, അദ്വൈത സിദ്ധാന്തം. അറിവിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല, അത് പറയാനാണ് ഇവിടെ പറഞ്ഞത്. മുമ്പുള്ള ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത് അതിനു വേണ്ടി. നേരത്തെ പറഞ്ഞ നേരല്ല ദൃശ്യം, ദൃക്കിനെ നീക്കി നോക്കലെന്ന് പറയുന്നതും ഇക്കാര്യം പറയാനാണ്. ദൃക്കിൽ നിന്ന് വേറിട്ട ഒരു ദൃശ്യമില്ല, ഒരു പ്രപഞ്ചമില്ല എന്നുള്ളത്. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നു. അപ്പൊ സത്യമായിട്ടുള്ളത് എന്നും നിലനിൽക്കുന്ന ആ സത്യം എന്ന് പറയുന്നത് അറിവാണ്. അങ്ങനെ അറിവെന്ന് നമ്മൾ പറയുമ്പോഴും സാധാരണ നമ്മൾ ധരിക്കുന്ന രീതിയിൽ അറിവിൽ നിന്ന് വേറെ പ്രപഞ്ചമില്ല, അങ്ങനെ ധരിക്കരുത്. അങ്ങനെ ധരിച്ചാൽ അത് ക്ഷണിക വിജ്ഞാനത്തിലേക്ക് പോകും. അതിൽ നിന്ന് ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ അറിവെന്ന് പറയുമ്പോൾ എങ്ങനെ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇല്ല, അതൊരു ഭ്രാന്തി. അങ്ങനെ മനുഷ്യർക്ക് ഭ്രാന്തി ഉണ്ടാകാമെന്ന് പറഞ്ഞു. അത് അയാൾക്ക് താൽക്കാലികമായൊരു ഭ്രാന്തി ഉണ്ടാകുന്നു അത്രയല്ല, അത് ക്ഷണം കൊണ്ടങ്ങ് മാറിപ്പോകും, ക്ഷണത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. വിഭ്രാന്തികളെല്ലാം എന്ത് ചെയ്യും? മാറിപ്പോകും. അങ്ങനെ ഒരു വിഭ്രാന്തി സംഭവിക്കാമെന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് ധരിച്ച ഒരു വിഭ്രാന്തി ഒന്നും അങ്ങനെ നമുക്ക് നിരന്തരം പല വിഭ്രാന്തികളും വരും, അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ വിഭ്രാന്തികൾ പലതും വരും. ഒരു വളയുടെ പൊട്ട് തറയിൽ കിടന്നാൽ നമ്മളത് യഥാർത്ഥത്തിലുള്ള ഒരു മുത്താണെന്ന് പറഞ്ഞത് കയ്യിലെടുക്കും. കയ്യിലെടുക്കുമ്പോൾ നമുക്കത് മുത്താണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് എന്താ, നമ്മൾ ധനവാനാവും. കയ്യിലെടുക്കുമ്പോൾ മനസ്സിലാവും അത് ഭ്രാന്തിയാണ്. ഒരു സെക്കൻഡ് നമ്മൾ ധരിക്കുന്നു അതാണ്. അതുപോലെ വട്ടത്തിലുള്ള ഒരു പാട്ടയുടെ കഷ്ണം തറയിൽ കിടന്നു കഴിഞ്ഞാൽ അത് നാണയമാണെന്ന് പറഞ്ഞ് നമ്മൾ കയ്യിലെടുക്കും. ഒരു നാണയം കയ്യിലെടുക്കുന്ന ആ സമയത്തൊക്കെയേ ഉള്ളൂ അത്. അതുകൊണ്ട് എന്താ, അതിൽ നിന്ന് നമ്മൾ മുക്തി, ദാരിദ്ര്യത്തിൽ നിന്ന് അത് മുക്തനാക്കും. ക്ഷണികമായ വിഭ്രാന്തികൾ തൽക്കാലം അങ്ങനെ ഒരു തോന്നലുണ്ടാക്കും, അത്രയേ ഉള്ളൂ. ശരിക്കൊന്നും സംഭവിക്കില്ല. അപ്പോ സാറിന് അറിവ് അറിവ് നിന്ന് വേറല്ല എന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ട്. അതാണ് ക്ഷണിക വിജ്ഞാനത്തിലേക്ക് പോകും. ഇവിടെ അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അറിവുണ്ട് എന്നുവെച്ചാൽ എൻ്റെ മനസ്സിലൂടെ നിരവധി അറിവ് ഇങ്ങനെ മാറി മാറി മാറി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുകയാണ്. ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ അറിവിൻ്റെ ഒരു ഘോഷയാത്രയാണ്. അതാണ് എൻ്റെ ചിന്ത. ആ അറിവിനനുസരിച്ച് സംസാരിക്കാൻ കഴിയുന്നു. അങ്ങനൊരു ശേഷി എനിക്കുള്ളത് എൻ്റെ ബ്രെയിൻ എനിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശേഷിയാണ്. പെട്ടെന്ന് തന്നെ എൻ്റെ ചിന്തകളെ, എൻ്റെ ബ്രെയിനിൽ നടക്കുന്ന ആ ചിന്തകളെല്ലാം ഇങ്ങനെ എൻ്റെ ഉള്ളിലിരിക്കുന്ന ശരീരഭാഗങ്ങളെല്ലാം പ്രവർത്തിപ്പിച്ച് വാക്കായി മാറ്റുന്നു. അത് ബ്രെയിനിൻ്റെ പ്രവൃത്തിയാണ് പ്രധാനമായിട്ടും. അപ്പൊ ആ ചിന്ത എന്ന് പറയുന്ന അറിവാണ്. അറിവില്ലാതെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. അറിവുണ്ടെങ്കിലേ സംസാരിക്കാൻ പറ്റും. ഈ അറിവ്, ഈ അറിവിൽ നിന്ന് വേറല്ല പ്രപഞ്ചമെന്നല്ല പറയുന്നു. ഈ അറിവിൽ നിന്ന് വേറെയാണ് പ്രപഞ്ചം. അല്ലെങ്കിൽ പറഞ്ഞ എൻ്റെ മുമ്പിൽ ഇപ്പോ മൊബൈൽ ഇരിക്കുന്നു. ഇപ്പം മൊബൈലിനെ കുറിച്ച് ഞാൻ അറിയുന്നു. ഈ അറിവിൽ നിന്ന് വേറെയല്ല മൊബൈൽ എന്നല്ല പറയുന്നു. അറിവ് വേറെ, മൊബൈൽ വേറെ. ഞാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും മൊബൈൽ ഇവിടെ ഇരിക്കും. ഈ മൊബൈൽ ഏത് കമ്പനിയിലാണോ ഉണ്ടാക്കിയത്, അപ്പം ഞാൻ മൊബൈൽ അറിഞ്ഞില്ല. പിന്നെ അത് എത്രയൊക്കെ ദൂരെ സഞ്ചരിച്ച് സഞ്ചരിച്ച് സഞ്ചരിച്ച് അവസാനം ഒരു കടയിൽ വന്നു. അവിടെ നിന്ന് ഒരാൾ അയാളുടെ കയ്യിരുന്ന് കാശ് കൊണ്ട് കൊടുത്ത് അത് വാങ്ങി എൻ്റെ കൊണ്ട് തന്നു. അപ്പോഴാണ് ഞാൻ ഈ മൊബൈലിനെ അറിയുന്നത്. ഇപ്പൊ എൻ്റെ അറിവിൽ നിന്ന് വേറെ അല്ല എന്നെനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോ ഇപ്പോഴും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അർത്ഥം എടുക്കരുത്. പിന്നെ എന്തോ എങ്ങനെയാണ് പറയുന്നത്, അറിവിൽ നിന്ന് മൊബൈൽ വേറെ അല്ലെന്ന് പറഞ്ഞാൽ എന്തർത്ഥം മനസ്സിലാക്കണം? എന്താ മനസ്സിലാക്കുന്നു? എങ്ങനെ എന്നാണോ? ഇത്രയും കാലം കേട്ടിട്ടും മനസ്സിലാവുന്നില്ല. അങ്ങനെ അത് തന്നെ ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞാൽ എന്താണോ, ഒരു നിത്യമായ സത്യമായ ഒരറിവുണ്ട്. നിത്യമായ സത്യമായ ഒരിക്കലും മാറാത്ത ഒരറിവുണ്ട്. ആ അറിവിൽ നിന്ന് ഈ മൊബൈല് അന്യമല്ലെന്നാ പറയുന്നു. എൻ്റെ ഈ ചിന്തകൾ, ഞാനിപ്പോൾ മൊബൈലിനെ അറിയുന്നു, അടുത്ത മേശയെ അറിയുന്നു, അപ്പൊ ഈ അറിവ് നിത്യമാണോ? അത് മാറിപ്പോകുന്നു. അതുകൊണ്ടാണ് അതിൽ നിന്ന് അന്യമല്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. സോ നിത്യമായ ഒരു അറിവുണ്ട്. അറിവ് തന്നെയാണ് എല്ലായിടത്തും സത്തായി വ്യാപിച്ചിരിക്കുന്നു, സത്തായി സ്ഥിതി ചെയ്യുന്നു. വ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകും. അതിനെക്കുറിച്ച് പറയാൻ വാക്കുകളെല്ലാം അപര്യാപ്തമാണ്. കൂടുതൽ ശരിയായ വാക്ക് പറയുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോ സത്തയുടെ രൂപത്തിൽ, ഉണ്മയുടെ രൂപത്തിൽ ഇരിക്കുന്ന ഒരിക്കലും നശിക്കാത്ത ഒരറിവുണ്ട്. ആ അറിവിൽ നിന്ന് അന്യമല്ല. ഇതാണ് ഇതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു അറിവിനെ കൂടെ നമ്മൾ മനസ്സിലാക്കും, അങ്ങനെ ഒരു അറിവുണ്ടെന്ന്. അല്ല, അറിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അറിവാണെന്ന് നമ്മൾ ധരിക്കും. അതല്ല, നിത്യമായ ഒരറിവുണ്ട്, ആ അറിവിൽ നിന്ന് അന്യമല്ല എന്നാണ് പറയുന്നത്. ആ നിത്യമായ അറിവ് എന്ന് പറയുമ്പോൾ അതെവിടെ ഇരിക്കുന്നു എന്ന് ചോദിക്കും. നിത്യമായ അറിവ് എവിടെ ഇരിക്കുന്നു? പറയും, നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ പുറമേയുണ്ട്. പുറമേ എന്ന് വെച്ചാൽ മൊബൈലിലുണ്ടോ? മൊബൈലിലും ഉണ്ട് അറിവ്. മൊബൈലിലെ അറിവ് എങ്ങനെ ഇരിക്കും? അങ്ങനെയാണ്, സത്യമായിട്ടിരിക്കും. മൊബൈൽ അത് സത്യമായിട്ടിരിക്കുന്നു, എൻ്റെ ഉള്ളിലും സത്യമായിട്ടിരിക്കും. പക്ഷെ എൻ്റെ ഉള്ളിലൊരു പ്രത്യേകത, അത് സത്തായിട്ടും അറിവായിട്ടും ഇരിക്കും. മൊബൈലിനെ സംബന്ധിച്ചിടത്തോളം അത് സത്തായിട്ടിരിക്കും. അതാണ് നിത്യമായ അറിവ്. അങ്ങനെ ഒരു അറിവിനെ അവിടെ സ്വീകരിക്കുന്നു. അദ്വൈതികൾ അങ്ങനെ ഒരു അറിവിനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ വലിയ കുഴപ്പം പിടിക്കും, കുഴപ്പം സംഭവിക്കും. അറിവിൽ നിന്ന് അന്യമല്ല എന്ന് പറയുമ്പോൾ ഈ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ നിന്ന് അന്യമല്ല എന്ന് വരും. അതെങ്ങനെ? മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ നിന്ന് ഇത് അന്യമല്ലെങ്കിൽ ആ അറിവ് നശിക്കുമ്പോൾ ഇതും നശിക്കും. അറിവ് നശിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന അറിവുണ്ട്, ആ അറിവിൽ നിന്ന് വേറെ അല്ല ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞ ദോഷം എന്താണ്? എൻ്റെ അറിവ് മാറുന്നു, അപ്പൊ ഇത് എന്ത് ചെയ്യും? മാറിപ്പോവും. ഇത് മാറുന്ന സാധനമാണ്, പക്ഷെ അറിവ് മാറുന്നതാണ്. അങ്ങനെ ധരിക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ അദ്വൈതികൾ, ഒരു മാത്രമല്ല, ഒരുപാട് അദ്വൈതികളെല്ലാം പറയുന്നു ഇങ്ങനെ മാറാത്ത ഒരു അറിവിനെ കുറിച്ച്, നിത്യമായ അറിവിനെ കുറിച്ച്. അപ്പോ അങ്ങനെയാണ് ഈ മൊബൈൽ, അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും എന്താണ്? മാറാത്ത ഒരു അറിവിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്, മാറാത്ത ഒന്നിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനൊന്ന് ഞാൻ അറിയണോ അറിയണ്ടേ അതൊന്നും വിഷയമല്ല, വേറൊരാൾ അറിയണോ അറിയണ്ടേ അതൊന്നും വിഷയമല്ല. മാറാത്ത ഈ അറിവിൽ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പല മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉത്പത്തി, സ്ഥിതി, നാശം എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാറാത്ത അറിവ്. ഞാൻ അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതെന്താണ്? ഇത് അദ്വൈത സിദ്ധാന്തം. അതാണ്, അതിങ്ങനെ നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഈ അറിവ് സത്യമാണ്, അത് സത്യമല്ല, മാറുന്നൊന്നും സത്യമല്ലല്ലോ. അത് സത്യമല്ല. സത്യമല്ല എന്ന് പറയുന്നതിന് ഉദാഹരണം കൊണ്ട് പറയാണ്, അത് മരുഭൂമിയിലെ ജലപ്രവാഹം പോലെയാണ്. എന്തിനാണ് ആ ഉദാഹരണത്തെ പറയുന്നത്? ഏത് ജ്ഞാനം? പിന്നെന്ത് ജ്ഞാനം ഉണ്ടാവും? അതങ്ങനെ അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം പറയുന്നത്. മരുഭൂമിയിൽ സഞ്ചരിക്കുന്ന ഒരാളിന് അവിടെ ജലത്തിൻ്റെ അറിവുണ്ടാകുന്നു, അയാൾ അത് തിരിച്ചറിയുന്നു, ഭ്രാന്തി, അറിഞ്ഞാലും വീണ്ടും അത് കാണുന്നു എന്ന് പറയുന്നതിനാണ് ആ ഉദാഹരണം. അല്ലാതെ നശിച്ചു പോകുന്നു എന്ന് പറയുന്നതിനല്ല. അയാൾക്ക് ബോധ്യം വന്നു, ഇതെന്തോ പ്രകാശത്തിൻ്റെ ഒരു കളിയാണ്, അല്ല അവിടെ വെള്ളം ഒന്നുമില്ല എന്ന് ബോധ്യം വന്നാലും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നതിനാണ് ഈ ഉദാഹരണം പറയുന്നത്. അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് ഇത് മനസ്സിലാക്കിയാലും എങ്ങനെ ഈ പ്രപഞ്ചമെന്ന് പറയുന്നത് ഈ നിത്യമായ അറിവിലെ ഒരു പ്രവാഹമാണ്, എന്ന് വെച്ചാൽ സത്യമല്ല, മാറിക്കൊണ്ടിരിക്കുന്ന പ്രവാഹം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാഹം എന്ന് പറയുന്നത്. പ്രവാഹം സ്ഥിരമായിട്ടിരിക്കും? ഇല്ല, പ്രവാഹം മാറിക്കൊണ്ടേയിരിക്കും. മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനാണ് പ്രവാഹം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നിത്യമായ അറിവിൽ അത് മനസ്സിലാക്കുന്ന ഒരാൾ ഇങ്ങനെ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു, വെറും പ്രകാശമാണെന്ന് മനസ്സിലായാലും വീണ്ടും അത് തുറന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അതിനു വേണ്ടിയിട്ടാണ് ഉദാഹരണം പറയുന്നത്. അല്ലാതെ നമ്മളത് ജലമെന്നറിഞ്ഞാൽ അത് മാറിപ്പോകുമെന്ന് ഉള്ളതിനല്ല, അത് സംഭവിക്കാറില്ല. അത് ഇനി വരുന്ന ഭാഗത്ത് അത് വ്യക്തമായി പറയും. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അറിവിൽ അറിവാം അറിവിൽ പ്രവാഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ അറിവെന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ സദാ മാറിക്കൊണ്ടിരിക്കുന്ന അറിവല്ല, നിത്യമായൊരറിവ് ഉണ്ട്. അത് സർവത്രയുണ്ട് എന്നാണ്. അവിടെ വിജ്ഞാനവാദികൾ പറയുന്നതും അദ്വൈതം പറയുന്നതും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. വിജ്ഞാനവാദി എന്താ പറയുന്നത്? ഈ അറിവെന്ന് പറയുന്നത് നമ്മുടെ ഈ അനുഭവം പോലെ തന്നെ അത് ക്ഷണത്തിൽ മാറിക്കൊണ്ടിരിക്കും. അറിവ് പറയുന്നത് ക്ഷണത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന അറിവ്, ആ അറിവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ലെന്ന് അവർ പറയുന്നു. അദ്വൈതി എന്താ പറയുന്നത്? ക്ഷണത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ നിന്നല്ല, പിന്നെന്താണ്, നിത്യമായ അറിവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല. ഈ രണ്ട് വ്യത്യാസവും ഇതാണ് അതിൻ്റെ പ്രധാനമായ വ്യത്യാസം. അപ്പൊ അറിവ് എങ്ങനെയുള്ളതെന്നാണ് അവിടുത്തെ ചോദ്യം. മാറിക്കൊണ്ടിരിക്കുന്ന അറിവിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്തായി? വിജ്ഞാനവാദം. മാറാത്ത അറിവിൽ നിന്ന് വേറെയല്ല പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് അദ്വൈതം. ഈ വ്യത്യാസം മനസ്സിലാക്കും. അല്ല, അറിവെന്നുള്ള ഒരു പദം ഉപയോഗിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റില്ല, അവിടെയൊക്കെ വിശദീകരണം ആവശ്യമാണ്. കേവലം അറിവെന്നുള്ള പദം കൊണ്ട് മാത്രം നമുക്കിത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോ നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ അറിവ് ഉണ്ടല്ലോ, ഇതൊക്കെ അറിയുന്ന അറിവ്, ഇതിൽ നിന്ന് വേറെയാണ് പ്രപഞ്ചം. നമുക്ക് പരിചയമുള്ള അറിവുണ്ടല്ലോ, അതിൽ നിന്ന് വേറെയാണ് പ്രപഞ്ചം. മനസ്സിലാക്കണം. വിജ്ഞാനവാദികളെ പറയുന്ന ക്ഷണിക വിജ്ഞാനവാദികളെന്നാണ്. വിജ്ഞാനം അറിവ് അതിന് നന്യമല്ല പ്രപഞ്ചമെന്ന് പറയും, പക്ഷെ അവർ വിജ്ഞാനം ക്ഷണികമെന്നും പറയും. അവിടെ കുഴപ്പം എന്നുവെച്ചാൽ ഒരു ക്ഷണം ഞാൻ നിലനിൽക്കുന്നുള്ളൂ, അടുത്ത ക്ഷണം അത് മാറുന്നു. ഇതുകൂടി പറയും. അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഈ മാറുന്ന അറിവ് അതിൽ നിന്ന് വേറെയുള്ള പ്രപഞ്ചമെന്ന് പറയാൻ പറ്റില്ല, അത് പറയാൻ പറ്റില്ല. പറഞ്ഞ പല ദോഷങ്ങളും വരും. വിജ്ഞാനവാദി പറയുന്നത് നമ്മുടെ ഈ മാറുന്ന ഈ അറിവിൽ നിന്ന് വേറെയുള്ള പ്രപഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറിവ് എവിടെയായിരിക്കുന്നത്? ഈ മാറുന്ന അറിവ് നമ്മുടെ ഉള്ളിൽ. ഈ പ്രപഞ്ചം എവിടെയെന്ന് പറയേണ്ടി വരും? നമ്മുടെ ഉള്ളിലെന്ന് പറയേണ്ടി വരും. അപ്പൊ അവർ പറയും നമ്മുടെ ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചം പുറത്തുള്ളതുപോലെ തോന്നുകയാണെന്ന് പറയും അവർ. വിജ്ഞാനവാദികൾ പറയുന്നതാണ് ഉള്ളിലിരിക്കുന്ന പ്രപഞ്ചം പുറത്തുള്ളതുപോലെ തോന്നുന്നു എന്ന് പറയും, ബഹിർവത് എന്ന് പറയും. പുറത്തുള്ളതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നു. അപ്പൊ അത് അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ബഹിർവത്ത് പുറമേ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറമേ എന്തോ ഒന്ന് കാണുന്നുണ്ടല്ലോ. നിങ്ങളെ അറിവ് എവിടെ ഇരിക്കുന്ന ഉള്ളിൽ? പുറമേ എന്തോ ഒന്ന് കാണുന്നുകൊണ്ടാണ് നിങ്ങൾ എന്ത് ശബ്ദം ഉപയോഗിക്കുന്നത്? ബഹി പുറമേ എന്ന് പറയുന്നു. അപ്പൊ ഈ പുറമേ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ഒരു പുറം ദേശത്ത് നിങ്ങൾ അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ ബഹിർവത്ത് എന്ന് പറയാൻ പറ്റില്ല. അശ്വൻ നിത്യമായ അറിവ്, സർവവ്യാപിയായിരിക്കുന്ന അറിവ്, ആ അറിവിൽ ഉള്ളും പുറമും എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ബഹിർവത്ത് ബാഹ്യം എന്നതുപോലെ കാണുന്നു, അങ്ങനെ പറയാം. എന്തുകൊണ്ട്? അറിവ് സർവവ്യാപിയായിരിക്കുന്നു, സർവാധാരമായിരിക്കുന്നു, ഏകമായിരിക്കുന്നു, നിത്യമായിരിക്കുന്നു, അതിൽ പുറം എന്ന് നമുക്ക് തോന്നുകയാണ്. അറിവിനകവും പുറവൊന്നുമില്ല, എന്നാലും നമുക്കങ്ങനെ തോന്നുകയാണ്. അതാണ് അന്തര ബഹിർവത്ത് എന്ന് പറഞ്ഞത്. അവിടെ നിത്യമായ അറിവിനെ സ്വീകരിച്ചുകൊണ്ടാണ്, അല്ലാതെ മാറുന്ന അറിവിനെ സംബന്ധിച്ചല്ല. വിജ്ഞാനവാദികൾ എന്താ പറയുന്നത്? അവർ പറയുന്നത് നമ്മുടെ ഈ അറിവ്, നമുക്കുള്ളിൽ അറിവുണ്ടാവുന്നു. ഇപ്പം മൊബൈലിൻ്റെ അറിവുണ്ടാവുന്നു. ഈ അറിവ് നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോഴാണ് ഞാനിവിടെ മൊബൈൽ ഉണ്ടെന്ന് പറയുന്നത്. മൊബൈലിനെ കുറിച്ചുള്ള അറിവ് ഉള്ളിലിരിക്കുമ്പോഴാണ് ഞാനെന്ത് പറയുന്നത്? ഇവിടെ മൊബൈൽ ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അറിവില്ല എന്ന് വയ്ക്കുക, ഞാൻ വേറൊരു സ്ഥലത്താണ്, എൻ്റെ ഉള്ളിൽ മൊബൈലിനെ കുറിച്ചുള്ള അറിവില്ല. അപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഇവിടെ മൊബൈൽ ഉണ്ടെന്ന്? അതിലാണ് സഹ ഉപലംബ നിയമം എന്ന് പറയുന്നു. അവരെങ്ങനെ പറയുകയാണ്? സഹ ഉപലംബ നിയമം എന്താണ്? അറിവുള്ളപ്പോഴേ എന്തുണ്ടോ മൊബൈലിൻ്റെ അനുഭവമുള്ളൂ, അറിവുള്ളപ്പോഴേ മൊബൈലിൻ്റെ അനുഭവം. അറിവില്ലെങ്കിൽ, മൊബൈലിൻ്റെ അറിവില്ലെങ്കിൽ മൊബൈലുമില്ല. ശരിയാണോ? അല്ല, എൻ്റെ ഉള്ളിലിരിക്കുന്നു ഈ അറിവ്, മൊബൈലിനെ കുറിച്ചുള്ള അറിവ്. ഇപ്പോ മൊബൈലിനെ കുറിച്ചുള്ള അറിവ് എൻ്റെ ഉള്ളിൽ ഉണ്ടല്ലോ. ഈ അറിവുള്ളപ്പോഴേ മൊബൈലുള്ളൂ. എൻ്റെ ഉള്ളിൽ മൊബൈലിനെ കുറിച്ചുള്ള അറിവില്ലെങ്കിൽ മൊബൈലുമില്ല. ഇതിനാണ് സഹ ഉപലംബ നിയമം എന്ന് പറയുന്നത്. ഉപലംബം എന്ന് വെച്ചാൽ അറിവ്, സഹ ഉപലംബം എന്ന് വെച്ചാൽ അറിവിനോടൊപ്പം നിലനിൽപ്പ്, വസ്തുവിൻ്റെ നിലനിൽപ്പ്. അറിവിനോടൊപ്പമാണ് വസ്തുവിൻ്റെ നിലനിൽപ്പ്. അറിവുള്ളപ്പോഴേ വസ്തുവാണ്. നിത്യമായ അറിവിനെക്കുറിച്ചല്ല ഇത് പറയുന്നത്, പിന്നെയോ മാറുന്ന, അത് പ്രത്യേകം മനസ്സിലാക്കണം. മാറുന്ന അറിവിനെ സംബന്ധിച്ച് പറയണം. എന്ത്? അറിവുള്ളപ്പോഴേ ഉള്ളൂ, അറിവില്ലെങ്കിൽ അറിവിൻ്റെ അനുഭവം ഇല്ല. ഇതാണ് സഹോദരം പറയും. ഇതാണ് അവർ പറയുന്നത്. അപ്പോ ഇത് ശരിയല്ലെന്നാണ് അദ്വൈതി പറയുന്നത്. ഇങ്ങനെ നിങ്ങൾ പറയുന്നത് ശരിയല്ല. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. അദ്വൈതി പറയുന്നത് എന്താണ്? ഈ മൊബൈലിവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അറിയുന്നു, ഞാൻ വേറെ സ്ഥലത്തിരിക്കുന്നു, അവിടെ എനിക്ക് ഈ മൊബൈലിനെ കുറിച്ച് അറിവില്ല. എന്തുകൊണ്ട്? ഈ മൊബൈൽ അവിടെ ഇല്ല. അപ്പൊ ഈ വസ്തു ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഞാൻ അറിയുന്നു. എന്തുകൊണ്ട്? വസ്തു എന്ന് പറയുന്ന അറിവിൻ്റെ വിഷയമാണ്. എപ്പോഴാണോ അറിവിൻ്റെ വിഷയമായിട്ട് വസ്തു ഉള്ളത്, അപ്പം മാത്രമേ വസ്തുവിനെ എനിക്കറിയാൻ പറ്റൂ. മനസ്സിലായോ? ഏത് സമയത്താണോ അറിവിൻ്റെ വിഷയമായിട്ട് വസ്തു ഉള്ളത്, അപ്പോൾ മാത്രമേ എനിക്ക് അറിവിന് വസ്തുവിനെ അറിയാൻ പറ്റൂ. വസ്തു ഇല്ലെങ്കിൽ എനിക്കിവിടെ മൊബൈലില്ല. എനിക്കൊരിക്കലും ഈ വസ്തുവിനെ അറിയാൻ പറ്റില്ല. ഇതാണ് പ്രത്യക്ഷത്തിൻ്റെ സ്ഥിതി. പിന്നെ ഇതുപോലെ സ്മൃതിയിലും വരും. സ്മരണ, സ്മരണയിൽ, സ്മരണയിൽ എന്തു വരുന്നു? ഞാൻ അവിടെ പോയി, മുറിയിൽ പോയിരുന്നു, മൊബൈൽ ഇവിടെ വെച്ച് ഞാൻ മറന്നു പോയി, അവിടെ പോയിരിക്കുന്നു, മൊബൈലിനെ കുറിച്ച് ഓർക്കുന്നു. അവിടെ എന്ത് വരുന്നു? എൻ്റെ സ്മൃതിയിൽ ഈ വിഷയമുണ്ട്. സ്മൃതിക്ക് വിഷയമായിട്ടൊന്നുണ്ട്? മൊബൈല്. പ്രത്യക്ഷമായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അവിടെ ചെല്ലുമ്പോഴും എന്ത് വരുന്നു? മൊബൈലിൻ്റെ ജ്ഞാനം ഉണ്ടാവും. ഇവിടെ നിന്ന് അനുഭവം ഉണ്ടായി, ഈ അനുഭവത്തിൽ നിന്ന് സംസ്കാരം ഉണ്ടായി, സംസ്കാരത്തിൽ എന്ത് വരുന്നു? വിഷയമായിട്ട് മൊബൈലുണ്ട്. അപ്പൊ ഞാൻ മൊബൈലിനെ സ്മരിക്കുന്നു. അപ്പൊ മൊബൈലിൻ്റെ പ്രത്യക്ഷമായാലും ശരി, മൊബൈലിൻ്റെ സ്മൃതിയായാലും ശരി, രണ്ടിടത്തും പ്രത്യക്ഷമായിട്ടോ അല്ലെങ്കിൽ സ്മൃതിയുടെ വിഷയമായിട്ടോ വസ്തു ഉണ്ടെങ്കിലേ എനിക്കറിയാൻ പറ്റൂ. ഇതാണ് അദ്വൈതിയുടെ അഭിപ്രായം. അത് മാത്രമല്ല, എൻ്റെ ഈ അറിവിൽ നിന്ന് വേറിട്ടാണ് വസ്തു. എന്തുകൊണ്ട്? എനിക്ക് പലതരത്തിലുള്ള വസ്തുക്കളുടെ അനുഭവം ഉണ്ടാവുന്നു. മൊബൈലിൻ്റെ മാത്രമല്ല, ഇപ്പൊ തന്നെ മൊബൈൽ, മേശ, കണ്ണാടി, പുസ്തകം, നിരവധി വസ്തുക്കളുടെ അറിവ് എനിക്കുണ്ടാവുന്നു. എന്താ അതിന് കാരണം? എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു? എന്തുകൊണ്ടാണ്? വസ്തുക്കൾ വേറെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് ഭിന്നമായ അറിവുണ്ടാവും. വസ്തുക്കൾ വേറെ വേറെ നിലനിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഒരു വസ്തുവിൻ്റെ ജ്ഞാനം, പിന്നെ വേറെ വസ്തുവിൻ്റെ അറിവ്, പിന്നെ മൂന്നാമത്തെ വസ്തുവിൻ്റെ അറിവ്, ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ എനിക്ക് അവിടെ അറിവ് മാറുന്നുണ്ടോ? ഇല്ല. വസ്തുക്കളോ? മാറുന്നു. അപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ വസ്തുക്കളുടെ അറിവ് മാറി മാറി ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, ഇവിടെ അറിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തുണ്ട്? ഇത് മറ്റൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അറിവിൽ നിന്ന് വ്യത്യസ്തമാണ് വസ്തു. പിന്നെ ഇനി വേറെ യുക്തിയുണ്ട്, അറിവിൽ നിന്ന് വേറെയാണ് വസ്തു എന്നുള്ളതിന്. ഇപ്പൊ ഈ മൊബൈലിനെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടറിയുന്നു. കണ്ണുകൊണ്ട് കണ്ടറിയുന്നു വെച്ചാൽ കണ്ണാണ് ഇത് അറിയുന്നതിനുള്ള പ്രമാണം. അപ്പൊ പ്രമാണം ഇവിടെ പ്രവർത്തിച്ചതുകൊണ്ടാണ് എനിക്ക് മൊബൈൽ എന്നുള്ള ഞാൻ ഉണ്ടായത്. അപ്പൊ പ്രമാണം എവിടെ പ്രവർത്തിച്ചു? വസ്തുവിൽ. അപ്പൊ പ്രമാണം പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? വസ്തു വേണം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. വസ്തുവില്ലെന്ന് വയ്ക്കുക, പ്രമാണം എങ്ങനെ പ്രവർത്തിക്കും? വസ്തുവില്ലെങ്കിൽ ഇന്ദ്രിയ അർത്ഥ സന്നിവേഷം ഉണ്ടാകത്തില്ല, ഇന്ദ്രിയോ അർത്ഥവുമായിട്ട് ബന്ധം ഉണ്ടാകത്തില്ല, വസ്തുവിൻ്റെ ജ്ഞാനം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാം, എൻ്റെ അറിവിൽ നിന്ന് ഭിന്നമായി വസ്തു ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പോ അറിവിൽ നിന്ന് വേറെയാണ് വസ്തു എന്നുള്ളതിന് പല വ്യക്തികൾ പറഞ്ഞു. ആദ്യം പറഞ്ഞ വ്യക്തി എന്താണ്? യുക്തി എന്താണ്? മൊബൈൽ അങ്ങനെ അറിവുള്ളപ്പോഴേ വസ്തുവിന് നിലനിൽക്കും. എന്തുകൊണ്ട്? എങ്ങനെ അറിവ് എന്താണോ പറഞ്ഞു പറയുന്നു എന്ന് കേൾക്കുന്നു. വസ്തു നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ടാണ് നമ്മൾ അറിയുന്നത്. എന്തുകൊണ്ട്? അതിനെന്ത് കാരണം പറഞ്ഞു? എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞ എന്താണ് ഇപ്പൊ പറഞ്ഞത്? അതായത് വസ്തു എന്ന് പറയുന്നത് അറിവിന്റെ വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. പറഞ്ഞ വസ്തു എന്ന് പറയുന്നത് അറിവിന്റെ അല്ല, അറിവായിട്ടല്ല നിൽക്കുന്നത്. വസ്തു നിൽക്കുന്ന എപ്പോഴും അങ്ങനെ വിഷയമായിട്ട്. അതാണ് ഞാൻ പറയുന്നത്, ഞാൻ എന്താ മൊബൈലിനെ അറിയുന്നു. അറിയുന്നതാണെന്ത് അറിവ്? അറിവിന്റെ വിഷയമായിട്ടാണ് നിൽക്കുന്ന വസ്തു എപ്പോഴും. അപ്പോ അറിവ് അറിവിന്റെ വിഷയം, അവിടെ വ്യത്യാസമുണ്ട്. അതെ, അറിവ് ഇതാ പറഞ്ഞത്, അറിവിന്റെ വിഷയമായിട്ടാണ് എന്ത് വയ്ക്കുന്നത്? വസ്തു വയ്ക്കുന്നു. ആ പോയിന്റുകളാണ് അത് മനസ്സിലാക്കണം, അല്ലാതെ എന്തെന്ന് കഥയൊക്കെയാണ്, സിനിമ കഥ പറയല്ല. അറിവിന്റെ വിഷയമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? വസ്തു വയ്ക്കുന്നു. അങ്ങനെ വിഷയമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അറിവിൽ നിന്ന് വേറെയാണ്, കാരണം അറിവ് വിഷയമാണ്, അറിയുന്നതാണ് വിഷയമാണ്, അല്ലെങ്കിൽ അറിവ് അറിയുന്ന ഒന്നാണ്. ഇത് അറിവിന്റെ വിഷയമാണ്, അതുകൊണ്ട് അറിവിൽ നിന്ന് വേറെയാണ് വസ്തു ഒന്ന്. പിന്നെ എന്ത് പറഞ്ഞു? ഒന്നേ പറഞ്ഞുണ്ടോ? എന്താണ് അത് ഞാൻ പറഞ്ഞു, അതിനുള്ള യുക്തി എന്താണ്? അടുത്ത് പറഞ്ഞു. നിങ്ങൾ പിടിക്കുന്നില്ല. ഈ ബ്രഹ്മവിദ്യാലയത്തിന്റെ ചോദ്യങ്ങളോട് ചോദിച്ചാൽ അത് പറയും. ഞാൻ എന്താ പറഞ്ഞത്? ഇപ്പൊ പറഞ്ഞല്ലേ ഉള്ളൂ, പറഞ്ഞ് നാക്ക് അങ്ങോട്ട് ഇട്ടതേ ഉള്ളൂ. പ്രമാണപ്രവൃത്തി, പ്രമാണങ്ങൾ പ്രവർത്തിച്ചാണ് നമുക്ക് അറിവുണ്ടാകുന്നത്. അതായത് കണ്ണ് വസ്തുവുമായിട്ട് എന്ത് ചെയ്യുന്നു? സന്നിവേഷം ഉണ്ടാവും. ഉണ്ടായിട്ടാണ് നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നത്. അപ്പൊ ഇന്ദ്രിയത്തിന് ഈ വസ്തുവുമായിട്ടുള്ള സംബന്ധം ഉണ്ടാവണമെങ്കിൽ വസ്തു എന്ത് വേണം? ഇവിടെ ഉണ്ടായിരിക്കണം. വേണ്ടേ? പറഞ്ഞ അങ്ങനെ ഇന്ദ്രിയ അർത്ഥസന്നികർഷം. പ്രമാണത്തിൻ്റെ പ്രവൃത്തി ഉണ്ടായാലേ വസ്തുവിൻ്റെ ജ്ഞാനം ഉണ്ടാവും. ആദ്യം അത് സംഭവിച്ചിരിക്കണം. അത് ഞാൻ രണ്ടു തരത്തിൽ പറഞ്ഞു. എങ്ങനെ ഞാൻ പറഞ്ഞത്? പ്രത്യക്ഷ രൂപത്തിലോ സ്മൃതിയുടെ രൂപത്തിലോ വിഷയം വേണം. അപ്പം ചോദിക്കാം, എപ്പോഴും ഇങ്ങനെ പ്രത്യക്ഷം ഉണ്ടാകുന്നുണ്ടോ? മൊബൈലിനെ സ്മരിക്കാറുണ്ടല്ലോ, അതായാലും മതി. പക്ഷേ പ്രമാണ പ്രവൃത്തി സംഭവിക്കാൻ വേണ്ടി വസ്തു മുമ്പിലുണ്ടാവണം. ഇന്ദ്രിയത്തിന് ബന്ധപ്പെടാൻ എന്ത് വേണം? മുമ്പിലൊരു വസ്തു വേണം. അങ്ങനെ ഒരു വസ്തു ഉണ്ടായാലേ നമുക്കെന്ത് വരൂ? ഇന്ദ്രിയ പ്രവൃത്തി ഉണ്ടാവും. ഇന്ദ്രിയ പ്രവൃത്തി ഉണ്ടായാലേ കണ്ണ് കാണൂ എന്നർത്ഥം. കണ്ണ് കണ്ടാലേ എന്ത് വരൂ? ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് വന്ന് മനസ്സിലാക്കാം, വസ്തു പറമേണ്ടെന്ന് മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ രണ്ട് കാര്യവും നിങ്ങൾ മനസ്സിലാക്കിയില്ല. ഇനി മൂന്നാമത്തത്, മൂന്നാമത്തത് എന്താണ്? ഞാൻ പറഞ്ഞാണ്. പറഞ്ഞു. പറഞ്ഞില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വട്ടെന്ന് പറയുന്നതിന് സമമാണ്. വിജ്ഞാനവാദി പറയുന്ന ബഹ്റുവത്ത് പുറമേ ഉള്ളതുപോലെ എന്ന് പറയുന്നു. പറഞ്ഞ പുറമേ ഉള്ളതുപോലെ എന്ന് പറയണമെങ്കിൽ എന്തിനു ബഹ്റുവത്ത് എന്ന് പറഞ്ഞു? പുറമേ എന്തോ ഉള്ളതുകൊണ്ടല്ലേ. അവർ പറയുന്ന എന്താണ്? ഉള്ളിലിരിക്കുന്നത് പുറമേ ഉള്ളതുപോലെ അനുഭവപ്പെടുന്നതാണ്. അപ്പൊ പുറമേ ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ പുറമുണ്ടല്ലോ. കേവലം അറിവ് മാത്രമാണെങ്കിൽ, നമ്മുടെ ഈ അറിവ് മാത്രമാണെങ്കിൽ പിന്നെ പുറമൊന്നും എന്തിനാ പറഞ്ഞു? അപ്പൊ പുറമേ ഉള്ളതുപോലെ എന്ന് പറയണമെങ്കിൽ പുറമേ എന്തോ ഉണ്ട്. അങ്ങനെ മറ്റൊരു വസ്തു ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത് ഒരു പുറമുണ്ട്. ആ പുറം എന്താണ്? അറിവിൻ്റെ പുറമെന്ന് പറയുന്നത് അതാണ് വസ്തു. ദേശമോ കാലമോ എന്തായാലും. അപ്പൊ ബഹ്റുവത്ത് എന്ന് പറയുന്നുകൊണ്ടും എന്താണ് വസ്തുണ്ടെന്നില്ല. ഇനി ഒരു ഒന്നുകൂടെ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഞാൻ പറഞ്ഞില്ല, ഇതുവരെ ഇവിടെ ഒന്നും പറഞ്ഞു, വെറുതെ ചോം ചോദിച്ചുകൂടെ ഇരിക്കുകയാണ്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണ് എന്താണ്? നിങ്ങൾക്ക് ബോധമില്ല, പോട്ടെ. നിങ്ങൾ എന്നെയും ബോധമില്ലാത്തവനാക്കുന്നു. അത് എങ്ങനെ ഞാൻ സഹിക്കും? അത് തന്നെ. നമുക്ക് പുസ്തകം, മേശ, ഞാൻ പറഞ്ഞില്ലേ കണ്ണാടി, ഇങ്ങനെ പല വസ്തുക്കളുടെ അനുഭവം ഉണ്ടാവും. അറിവ് മാത്രമാണ് വേറെ വസ്തുവില്ലെങ്കിൽ ഈ പല വസ്തുക്കൾ എങ്ങനെ വന്നു? ഒരു വസ്തുവിൻ്റെ അനുഭവമല്ല ഉണ്ടാകുന്നു. ഒരു വസ്തുവാണെങ്കിൽ പറയാം, ഒരറിവ് ഇങ്ങനെ കാണുന്നു എന്ന് പറയാം. ഇതങ്ങനെയല്ലല്ലോ. നിരവധി നിരവധി വസ്തുക്കളുടെ മാറി മാറി മാറി മാറി നമുക്ക് അനുഭവം ഉണ്ടാകുന്നു. അറിവ് മാത്രമാണെങ്കിൽ ഈ നിരവധി വസ്തുക്കൾ എങ്ങനെയുണ്ടായി? വിഷയവൈചിത്രം എന്ന് പറയും. അറിവെന്ന് പറയുന്ന ഏകമല്ലേ? അറിവെന്നല്ലേ ഉള്ളൂ. വസ്തുക്കളാണെങ്കിൽ ഒന്നാണോ? ഇവിടെ എണ്ണിയാൽ ഒടുക്കാത്ത വസ്തുക്കളുണ്ട്. അപ്പൊ ഞാൻ എത്ര അറിവിൽ നിന്ന് വിഷയങ്ങൾ വേറെയാണെന്നുള്ളതിന് എത്ര യുക്തികൾ പറഞ്ഞു? ഏതൊക്കെ? അറിവ് വിഷയമാണെന്ന് ഞാൻ പറഞ്ഞില്ല. അറിവ് വിഷയമാണെന്ന് ഞാൻ പറഞ്ഞ അറിവിന് വിഷയമാണ് അറിവെന്ന് പറഞ്ഞോ? എന്താണോ പറഞ്ഞു? ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാൻ എന്താണോ കുറച്ച് ശ്രമ ആവശ്യമുള്ള കാര്യമാണ്. നിങ്ങൾ ഒറ്റ അടിക്ക് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നിങ്ങളുടെ തകരാറൊന്നുമല്ല, അത് സ്വാഭാവികമാണ്. ഇത് കുറച്ച് കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ എനിക്ക് ബോധമില്ല എന്ന് പറഞ്ഞാണ് പ്രശ്നമായത്, ബാക്കി ഞാൻ ക്ഷമിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല. ആ, അറിവിന് വിഷയമാണ് വസ്തു, വിഷയം ആയതുകൊണ്ട് തന്നെ ആ അറിവിൽ നിന്ന് വേറെയാണ് ഒരു യുക്തി. രണ്ടാമത്തെ പ്രമാണം, പ്രമാണപ്രവൃത്തി കൊണ്ടാണ്. പ്രമാണപ്രവൃത്തി അപ്രവൃത്തിപൂർവകവും സംഭവാസംഭവവും, ഇത് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നതാണ്. പ്രമാണപ്രവൃത്തി അപ്രവൃത്തിപൂർവകവും സംഭവാസംഭവവും. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആകാശകുസുമം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? അവിടെ നമ്മൾ ആകാശത്ത് നോക്കിയ ഒരു കുസുമം കാണുന്നില്ല. പ്രമാണ അപ്രവൃത്തി, അവിടെ പ്രമാണം പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ട് അസംഭവം. ആകാശകുസുമം അസംഭവമാണ്. സ്വിമ്മിംഗ് മൊബൈൽ ഉണ്ടെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാം. എന്തുകൊണ്ട്? പ്രമാണം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ പ്രമാണപ്രവൃത്തി അപ്രവൃത്തിപൂർവവും സംഭവ അസംഭവവും എന്നാണ്. അങ്ങനെ നമുക്ക് തീരുമാനിക്കാൻ പറ്റും, മറിച്ചു പറ്റത്തില്ല. അങ്ങനെ ഈ രീതിയിലേ നമുക്ക് പറയാൻ പറ്റൂ. നമുക്കൊരു വസ്തു ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഇന്ദ്രിയോടെ പ്രവർത്തിക്കുന്നു എന്നാലേ ഉണ്ടെന്ന് പറയാൻ പറ്റൂ. മറിച്ച് നമ്മുടെ ഇന്ദ്രിയോടെ പ്രവർത്തിക്കുന്നതിന് മുമ്പ് ഇന്ദ്രിയം അങ്ങോട്ട് പ്രവർത്തിച്ചില്ല, പ്രവർത്തിക്കുന്നേ ഇല്ല. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ വസ്തു ഉണ്ടെന്ന് എങ്ങനെ നമ്മൾ അറിയും? അറിയാൻ പറ്റത്തില്ല. അറിയണമെങ്കിൽ എന്ത് വേണം? പ്രവർത്തിക്കണം. അങ്ങനെ അതൊരു വസ്തു. ഇപ്പോ ആകാശ കുസുമം, അത് അറിവിനെക്കുറിച്ച് പറയുന്നു. ആകാശ കുസുമം എന്ന് പറയുന്നത് എന്താണ്? അതിലൊരിക്കലും നമ്മുടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ തറപ്പിച്ച് പറയുന്നത് എന്ത്? അത് ഇല്ല. അത് ആകാശകുസുമം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് വെച്ചാൽ, കുളത്തിലെ താമര നമുക്ക് ഉറപ്പിച്ച് പറയാം അതവിടെ ഉണ്ടെന്ന്. എന്തുകൊണ്ട്? അവിടെ ഇന്ദ്രിയം പ്രവർത്തിക്കുന്നു. അതുപോലെ ഒരു താമരയെക്കുറിച്ചാണ് പറയുന്നത്, അതുമായിട്ട് താരതമ്യം ചെയ്താൽ പറയുന്നു ആകാശത്തിലെ പുഷ്പമാണ്. അത് പറയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയ അവിടെ ഒരിക്കലും പ്രവർത്തിക്കുന്നില്ല. പിന്നെ എന്താണ്? നമ്മൾ അറിയുന്നതിന് മുമ്പും വസ്തു ഇവിടെ ഉണ്ടായിരുന്നു. അത് ശരിയാണ്. അതുണ്ടായിരുന്നുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഇന്ദ്രിയ അവിടെ പോയി കൂട്ടിമുട്ടുന്നത്. അപ്പോ നമ്മുടെ അറിവിനെ ആശ്രയിക്കാതെ തന്നെ വസ്തു ഇവിടെ നിൽക്കുന്നുണ്ട്, നമ്മളതിനെ അറിയുന്നു. അപ്പൊ സാധാരണ ഈ നിങ്ങൾ മതപ്രഭാഷണത്തിലൊക്കെ പറയുന്ന പോലെ അറിവിൽ നിന്ന് വേറൊന്നുമില്ല എന്നൊക്കെ ആൾക്കാർ ഇതൊക്കെ വെച്ച് പ്രസംഗിക്കുന്ന കേൾക്കാം, ധാരാളം പ്രസംഗിക്കുന്നതും എഴുതുന്നതും ഒക്കെ കേൾക്കാം. അതിൽ ഇത് കാര്യങ്ങൾ മനസ്സിലാക്കാതെയാണ് ഒട്ടുമുക്കാൽ പേരും ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നു. പക്ഷേ അറിവിൽ നിന്ന് വേറെയായിട്ട് മൊബൈൽ ഇല്ലെന്ന് എനിക്ക് തീർത്തും പറയാം. എങ്ങനെ എങ്ങനെ പറയും? അതുകൊണ്ടാണ് വീണ്ടും പോയി നിത്യമായ അറിവ് സത്ത, അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ? ഒരു സത്ത, ഒരുണ്മ പ്രപഞ്ചത്തിന് ആധാരമായിരിക്കുന്നു. അതിനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വേറെ ഒന്നുമില്ല, ഞാനുമില്ല, നിങ്ങളുമില്ല, പ്രപഞ്ചമില്ല, ഒന്നുമില്ല. അപ്പൊ അറിവെന്ന് പറയുമ്പോൾ അത് എന്തിനാണ് പറയുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ ഇപ്പൊ നമ്മുടെ ഉള്ളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവിനല്ല പറയുന്നത്, അറിവിൽ നിന്ന് വേറെ അല്ല, വേറല്ല വിശ്വം അറിവാം മറിവിൽ പ്രവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിൽ മനസ്സിലാക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ വേറെ യുക്തികളുണ്ട്, ഇത് തീർന്നില്ല. ഇത്രയും മനസ്സിലായില്ലെങ്കിൽ പിന്നെ കൂടുതൽ പറഞ്ഞ് എല്ലാം കൂടെ കൺഫ്യൂഷനാക്കുന്ന എന്തിന്? നിങ്ങൾക്ക് യുക്തികൾ കണ്ടുപിടിക്കാം, അറിവിൽ നിന്നും വേറിട്ട് വിഷയം നിൽക്കുന്നു ഇവിടെ എന്നുള്ളതിന് നിങ്ങൾക്ക് യുക്തികൾ കണ്ടുപിടിക്കാം. എങ്ങനെ പുസ്തകത്തെ എഴുതി വെച്ചിരിക്കുന്ന മാത്രമല്ല, നമുക്കും കണ്ടുപിടിക്കാം അറിവിൽ നിന്ന് വേറിട്ട് വസ്തുക്കളുണ്ട്. അപ്പൊ നേരല്ല ദൃശ്യം, ദൃശ്യം ഒന്നും സത്യമല്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗഹനമായ ആശയങ്ങളാണ് പറയുന്നത്. നിസാരമായി പറയാനുള്ള കാര്യങ്ങളല്ല അദ്വൈതം എന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. നാളെ ചോദിച്ചാൽ ഇത് കാണും, കാണാതെ പിടിച്ച് പറയരുത്, കാര്യം മനസ്സിലാക്കി പറയണം. ഈ പറയുന്ന ഒരു പോയിന്റ് എടുത്തിട്ട് സ്വയം ചിന്തിച്ച് നോക്കണം. നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് സംശീകരിക്കും. അപ്പൊ മാത്രമേ ആ അറിവ് നമ്മുടെ സ്വന്തമാവും. അറിവ് നമ്മുടെ സ്വന്തമാവുന്ന അപ്പോഴാണ് നമുക്കതിനെക്കുറിച്ച് നല്ല തിട്ടം വരണം. ഇന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് എന്താണ്? അതുപോലെ ആവർത്തിക്കുക അല്ലെങ്കിൽ മനഃപ്പാഠം ചെയ്യുക, അതൊക്കെയാണ് പുസ്തക പഠനം എന്ന് പറയുന്നത്. കേവലം പുസ്തക പഠനയാവുന്നുള്ളൂ, മറിച്ച് നമ്മളതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്വന്തം അറിവാണ്. പുസ്തക പഠനത്തിനപ്പുറമായി അത് അങ്ങനെ മനസ്സിലാക്കണം. ഒരുപാട് സ്ഥലത്ത് പറയുന്നു, എവിടെയൊക്കെ ഇതുപോലെ ആശയം വരുന്നു അവിടെയെല്ലാം ഇങ്ങനെ മനസ്സിലാക്കണം. ആത്മവിശദത്തല്ല, എവിടെയൊക്കെയാണെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനം ഇതുപോലെ മനസ്സിലാക്കണം.